സോണാലി കാതലിക്കും ആസയില്ലേ കണ്ണുകൾ ഉന്നെ കാണും വരെ ഉള്ളുക്കു കാതൽ പൂത്തത് ഒന്നാൽ പട്ടിനത്താർ പാടൽ മറ്റും പാടം ചെയ്ത് ഒപ്പിത്തേൻ കണ്ണേ നാൻ ഉന്നെ കാണും. ഉയർവിട മുന്നേ എന്നെ കാതലി പെണ്ണേ.